അടുത്തേതാണ് അത്യന്ത സംയോഗേച്ച. അത് കഴിഞ്ഞിട്ട് തൃതീയ തത്പ്രദാർത്ഥേന ഗുണവചനേന. തൃതീയാന്തം തൃതീയാന്ത അർത്ഥകൃത ഗുണവചനേന അർത്ഥേന ഗസഹ വാ പ്രാഗ്വത് ശങ്കുലയാഖണ്ഡഃ ശങ്കുലാഖണ്ഡഃ ധാന്യേന അർത്ഥോ ധാന്യാർത്ഥഃ തത്കൃതേതികം അഷ്ണാ കാണഃ. ഇവിടെ ഈ സൂത്രത്തിൽ നിന്ന് എങ്ങനെ അർത്ഥം കിട്ടുന്നു എന്ന് മനസ്സിലാക്കണം. എന്നാലേ ഈ സൂത്രത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാകത്തുള്ളൂ. ആദ്യം വന്നിരിക്കുന്ന തൃതീയ പ്രത്യേക ഗ്രഹനെ തന്നു. തൃതീയ എന്ന് പറഞ്ഞാൽ എന്തിനു ഗ്രഹിക്കണം? തൃതീയാന്തത്തെ ഗ്രഹിക്കണം. അടുത്ത് വന്നിരിക്കുന്നത് തത്കൃത എന്നാണ്. അത് തത്കൃതേന എന്നുള്ളതാണ്. തൃതീയ ലോപിച്ച് തത്കൃത എന്ന് മാത്രം ഇരിക്കുകയാണ്. തത്കൃതേന എന്നുള്ളത് സുപാം സുലുക് പൂർവസ്വർണ ദീർഘാക്ഷിയാല എന്നൊരു സൂത്രമുണ്ട്. ആ സൂത്രപ്രകാരം ഛന്ദോവ സൂത്രാണി ഭവന്തി സൂത്രങ്ങളെല്ലാം വേദം പോലെയാണ്. അതുകൊണ്ട് ആ സൂത്രം വേദത്തിലേക്കുള്ള സൂത്രം ഇവിടെയും പ്രവർത്തിക്കും. പ്രവർത്തിച്ച് തത്കൃതേനയിൽ തൃതീയ ലോപിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് എന്താണ്? തത്കൃത. അതാണ് അടുത്ത പദം. ആ തത്കൃത എന്ന് പറയുന്നത് ഗുണവചനേന എന്ന് പറയുന്നതിനോട് അന്വയിക്കണം. അപ്പോ തത്കൃതേന ഗുണവചനേന എന്ന് വരും. അവിടെ അന്വയത്തിലും ഉണ്ട് പ്രശ്നം. തൃതീയാന്ന് പറഞ്ഞാൽ തൃതീയാന്തമാണ്. തത്കൃത എന്ന് പറയുന്നത് തത്കൃതേന എന്ന് പറയുന്നതിൽ തൃതീയ ലോപിച്ച രൂപമാണ്. അപ്പം നമ്മൾ അതിനെ പിരിച്ചെടുക്കുമ്പോൾ തത്കൃതേന എന്ന് കിട്ടും. തത്കൃതേന ഗുണവചനേന. അപ്പൊ അർത്ഥേന എന്ന് പറയുന്നത് പ്രത്യേകം നിൽക്കും. അപ്പം ഇതിൽ എത്ര പദമുണ്ട്? ഒന്ന് തൃതീയ, അടുത്തത് തത്കൃത, രണ്ടാമത്തത്, മൂന്നാമത്തത് അർത്ഥേന, നാലാമത്തത് ഗുണവചന. നാല് പദങ്ങളുണ്ട് ഇതിനകത്ത്. തത്കൃത അർത്ഥേന എന്ന് പറയുന്ന ഒരു പദമല്ല. ഇതൊക്കെ വ്യാഖ്യാതാക്കൾ കണ്ടുപിടിച്ചാണ്. സൂത്രകാരൻ ഇത്രയൊക്കെ മനസ്സിൽ കണ്ടിരുന്നു എന്നറിയാൻ പറ്റില്ല. ഇനി തത്കൃതേന എന്ന് പറയുന്നത് തത്കൃതയായല്ലോ. അതെന്താണ്? തേനകൃതം തത്കൃതം എന്നാണ് അവിടെ തൃതീയ സമാസം. തേനകൃതം തത്കൃതം. അപ്പോൾ തത്കൃതമായി. ഇനി തത്കൃത ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? തത്കൃത അർത്ഥം എന്നാണ്. തത്കൃത അർത്ഥം. തത്കൃത ശബ്ദത്തിന്റെ അർത്ഥം തത്കൃത അർത്ഥം. തത്കൃത ശബ്ദത്തിന് തത്കൃത അർത്ഥം എന്നെങ്ങനെയാണ് കിട്ടുന്നത്? ലക്ഷണയിലൂടെ. ലക്ഷണയിലൂടെ അർത്ഥം കൊടുക്കണം. എന്താണ് തത്കൃത ശബ്ദത്തിന് തത്കൃതാർത്ഥം? ഇനി തത്തിന്റെ അർത്ഥം. തത്ത് എന്ന് പറയുന്നൊരു സർവനാമ ശബ്ദമാണ്, പൂർവ്വ പരാമർശിയാണ്. പൂർവ്വത്തിൽ എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? തൃതീയാന്തം. അപ്പൊ തത് ശബ്ദം കൊണ്ട് എന്ത് വരും? തൃതീയാന്തം. അപ്പോ തൃതീയാന്ത തത്തിന്റെ അർത്ഥമായി തൃതീയാന്തം കൃതം വന്നു. അപ്പൊ തത്കൃതത്തിന്റെ അർത്ഥം എന്താവും? തൃതീയാന്ത കൃത അർത്ഥേന. തത്കൃതത്തിന്റെ അർത്ഥമാവും തൃതീയാന്ത കൃത അർത്ഥേന. അപ്പം അത് രണ്ടും മാത്രം എടുക്കുക, തൃതീയ തത്കൃത എന്നുള്ളതിന്റെ അർത്ഥം എന്താവും? തൃതീയ തത്കൃത എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താവും? ആ അങ്ങനെ വരും, തൃതീയാന്തം തൃതീയാന്തകൃത അർത്ഥേന എന്ന് വരും. തൃതീയാന്തം തൃതീയാന്തകൃത അർത്ഥേന. ഇനി ഒരു അർത്ഥേന അവിടെ ഉണ്ട്, അതിനങ്ങ് വായിക്കുക, അതിന് അതിൽ തുടണ്ട, അതവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഇത്രയും മാത്രം ഓർക്ക്, എന്താണ് തൃതീയാന്തം തൃതീയാന്ത കൃത അർത്ഥേന. അതിനേതിനോടുകൂടി അന്വയിക്കണം? ഗുണവചനേന. ഗുണവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണം ഉക്തവാൻ ഗുണവചനം. ഗുണവചനം എന്ന് പറഞ്ഞാൽ ഗുണം ഉക്തവാൻ. ഉക്തവാൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ പ്രത്യേകത? ഭൂതകാലത്തെ കുറിച്ച് പറയണം. മുമ്പ് ഗുണത്തെക്കുറിച്ച് പറഞ്ഞ ശബ്ദം ഇപ്പൊ ദ്രവ്യ അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. മുമ്പ് ഗുണമായിരുന്നു, ഇപ്പോ ദ്രവ്യമായി പ്രയോഗിക്കുന്നു. അങ്ങനെയുള്ള ശബ്ദത്തിനാണ് എന്ന് പറയുന്നത് ഗുണവചനം. അതിനെ പറയും ഗുണ ഉപസർജനീഭൂത ദ്രവ്യവാചകം എന്ന് പറയും. ഗുണം ഉപസർജനമായിരിക്കുന്ന ദ്രവ്യത്തിന്റെ വാചകം അതാണെന്ത്? ഗുണവചനം. ഗുണം ഗൗണമായിരിക്കുന്ന ദ്രവ്യത്തിന്റെ വാചകം. ഇവിടെ ഒരു ശബ്ദം പറയുന്നുണ്ട്, ഖണ്ഡഹ. ഘടിഭേദന എന്ന് പറയുന്ന ധാതുണ്ട്, ഭേദിക്കുക. ആ ധാതുവിൽ നിന്നും ഭാവാർത്ഥത്തിൽ പ്രത്യയം വരും. ഖഞ്ച് പ്രത്യയം വന്നിട്ട് ഖണ്ഡഹ എന്ന് രൂപസിപ്പിക്കും. ഭാവാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയ. അപ്പൊ ഖണ്ഡഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഖണ്ഡനക്രിയ. ഖണ്ഡനക്രിയ എന്നാണ് അർത്ഥം. അതിൽ നിന്നും മതിപ്പ് വരും, മതിപ്പ് പ്രത്യയം. പക്ഷെ മതിപ്പല്ല, മതിപ്പർത്ഥത്തിലുള്ള പ്രത്യയം. ഖണ്ഡഹ അസ്യ അസ്ഥീതി, ഈ അർത്ഥത്തിൽ അർശാദിഭ്യോ അച്ച് പ്രത്യയം വരും, തദ്ധിത പ്രത്യയമാണ്. അച്ച് വന്നു കഴിഞ്ഞാൽ ഗുണവചനേഭ്യോ മതുപോലുഗിഷ്ഠ എന്നുള്ള നിയമം അനുസരിച്ച് ഗുണശബ്ദങ്ങളിൽ നിന്ന് മതിപ്പ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മതിപ്പിന്റെ അർത്ഥത്തിലുള്ള പ്രത്യയം വന്നു കഴിഞ്ഞാൽ അതിന് ലുക്ക് വരും. ഒരിക്കൂടെ പറയാം, ഘടിഭേദനെ ധാതുവിൽ നിന്ന് ഭാവാർത്ഥത്തിൽ ഖഞ്ഞ് പ്രത്യയം വന്നു. ഖണ്ഡഹ ഖണ്ഡശബ്ദത്തിൽ നിന്ന് മതുപർത്ഥത്തിൽ അച്ച് പ്രത്യയം വന്നു. പരത്തിലായല്ലേ ഇരിക്കുന്നു. വീണ്ടും ഖണ്ഡഹ അർശ ഖണ്ഡ ആ അച്ഛന് ഗുണവചനേഭ്യോ മതുപോലുപിഷ്ട പ്രകാരം ലുക്ക് വന്നു. വീണ്ടും ഖണ്ഡെന്ന് തന്നെ ഇരിക്കും. മനസ്സിലായോ? ഖടി ഭേദന ധാതുവിൽ നിന്ന് ഖഞ്ഞ് പ്രത്യയം വന്ന് ഖണ്ഡശബ്ദം വന്നു കഴിഞ്ഞ് മധു അർത്ഥത്തിൽ അച്ച് പ്രത്യയം വന്ന് അതിന് ലുക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഖണ്ഡഹ. വാസ്തവത്തിൽ ഖണ്ഡഹ എന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഖണ്ഡനക്രിയ ഉള്ള ദ്രവ്യമൊന്നായി എന്ന് പറഞ്ഞാൽ, എവിടെയാണോ ഖണ്ഡനം സംഭവിച്ച ആ വസ്തുവായി ഖണ്ഡഹ. മനസ്സിലായോ? ഖടിധാതുവിൽ നിന്ന് ഭാവാർത്ഥത്തിൽ പ്രത്യയം വന്ന് ഖണ്ഡ എന്ന് പറഞ്ഞാൽ ഖണ്ഡനക്രിയ. അതിൽ നിന്നും മതിപ്പ് വന്ന് ലുക്ക് വന്നു കഴിഞ്ഞാൽ അർത്ഥം എന്തായി? ഖണ്ഡനം സംഭവിച്ച ദ്രവ്യം. അപ്പൊ ഈ ഖണ്ഡശബ്ദത്തെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഗുണ ഉപസർജനീഭൂത ദ്രവ്യം എന്ന്. എന്നുവെച്ചാൽ മുമ്പ് ഇതെന്തായിരുന്നു? ഖണ്ഡന ക്രിയ. ഇപ്പൊ ഇതെന്തായി? ക്രിയ സംഭവിച്ച ദ്രവ്യമായി. അപ്പൊ ഈ ഖണ്ഡശബ്ദത്തിനാണ് പറയുന്നത് ഗുണവചനം. അതാണ് പറഞ്ഞ എന്താണ്, ഗുണം ഉക്തവാൻ. ഈ ശബ്ദം കുറച്ചു മുമ്പ് ഗുണത്തെ പറഞ്ഞു. എപ്പോ? ഖഞ്ചപ്രദയം വന്നപ്പോ. ഇപ്പോഴാണെങ്കിലോ ദ്രവ്യമായി. എങ്ങനെ ഇതുപോലെ? അത് അല്ലാതെയും വരാം, കർത്തരി പ്രത്യയം വരാം. അത് എന്തർത്ഥത്തിൽ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. ഭാവാർത്ഥത്തിലാണോ പ്രയോഗിച്ചിരിക്കുന്നത്? ശ്വേതശബ്ദം ശ്വേതോദ്ധാവതി, അതിങ്ങനെ വന്നിരിക്കുന്നു. അത് ശ്വേതം എന്ന് പറയുന്നത് ശ്വേതവർണ്ണം, അതിൽ നിന്നും മതിപ്പ് വന്നു. എന്തായി? ശ്വേതവാൻ എന്നുള്ള അർത്ഥത്തിൽ അശാദ്ഭ്യോ അച്ചു വന്നു. ഗുണവചനേഭ്യോ മതിപ്പോ ലുഗുഷ്ഠ ലുക്കോ വന്നു. ശ്വേത എന്ന് വെച്ചാൽ എന്തായി? ശ്വേത നിറമുള്ള പശു, കുതിര. അവിടെയൊക്കെ എങ്ങനെ വരുന്നു? അത് മാത്രമല്ല, ഇത് ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ് ഇങ്ങനെയുള്ള രൂപങ്ങൾ, ഈ ശബ്ദങ്ങൾ. ഒരു ശബ്ദത്തിൽ നിന്ന് അർശാദിഭ്യാച്ച പ്രകാരം അച്ചു വന്നിട്ട് അതിനെ ലുക്ക് വരുന്ന രൂപം. അത് വ്യാഖ്യാനങ്ങളിൽ എഴുതും, മധുപർത്ത ലോഭ, മധുപർത്തൻ ലോപിച്ചിരിക്കുന്നു. അർശാദ്യ അച്ചന്തം, ഇങ്ങനെയൊക്കെ വ്യാഖ്യാനങ്ങളിൽ എഴുതും. പലതരത്തിലുള്ള മധു ലോപി ചിലടത്ത് പറയും, മധുപ്പ് ലോപിച്ചിരിക്കുകയാണ്. അകാരാന്തമായിരിക്കും ശബ്ദം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ, അത് വ്യാകരണത്തിന്റെ രീതി പറഞ്ഞു. നമ്മൾ സാധാരണ രീതി മനസ്സിലാക്കുകയാണെങ്കിൽ ഗുണത്തെക്കുറിച്ച് പറയുന്ന ശബ്ദങ്ങൾ ചിലടത്ത് ദ്രവ്യത്തിന് വേണ്ടിയും ഉപയോഗിക്കുന്നു. ആ ശബ്ദത്തിന്റെ സാധുത്വത്തിന് വേണ്ടി ആണ് ഈ നിയമങ്ങളൊക്കെ പറയുന്നത്. ഭാഷയുടെ പ്രയോഗത്തിൽ അങ്ങനെയാ വരുന്നു. ഗുണത്തെക്കുറിച്ച് പറയുന്ന ഒരു ശബ്ദം ദ്രവ്യത്തിന് വേണ്ടിയും പ്രയോഗിക്കും. ഇവിടെ ക്രിയക്ക് വേണ്ടി ഉപയോഗിച്ച ശബ്ദമല്ലേ? ഇവിടെ ക്രിയക്ക് വേണ്ടി ഉപയോഗിച്ച ശബ്ദമല്ലേ? എങ്ങനെ? ക്രിയക്ക് വേണ്ടി ഉപയോഗിച്ച ശബ്ദമല്ലേ? ഇവിടെ കേട്ടില്ല, ആദ്യം പറഞ്ഞു കേട്ടില്ല. ക്രിയ ക്രിയ എന്നല്ലേ പറഞ്ഞത്? ഏത്? ഖണ്ഡഹെന്ന് പറയുന്ന ക്രിയ. അപ്പൊ ക്രിയക്ക് വേണ്ടി ഉപയോഗിച്ചതാണോ ഇവിടെ ദ്രവ്യമായത്? ആ ക്രിയ എന്ന് പറയുന്ന ഇവിടെ ഗുണവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യാകരണത്തിൽ ഗുണം പലതരത്തിലുണ്ട്. ഭാഷ്യകാരൻ പറയുന്ന ഒരു ഗുണം, സത്വേ നിവിശ്യത്തെ അപൈരി പൃഥക് ജാതുഷ ദ്രവ്യത്തെ ആധേയശ്ച അക്രിയാജശ്ച സ്വ അസത്യ പ്രകൃതർ ഗുണ. അതൊരു ഗുണം. സമാസ കൃദന്ത തദ്ധിതാന്ത അവ്യയ സർവനാമ ജാതി സംഖ്യ ശബ്ദ ഭിന്നാം അർത്ഥവത് ശബ്ദസ്വരൂപാണാം ഗുണവചന സപ്ന ഭവതി. അത് വേറൊരു ഗുണം. പിന്നെ വേറൊരു ഗുണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതാണ്? അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. ഇവിടെ ഗുണമെന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മം. ഒരു ധർമ്മം, അത് ക്രിയയോ ഗുണമോ എന്ത് വേണോ ഒരു ധർമ്മം, അതാണ്. മറ്റു ഗുണങ്ങളെല്ലാം നമ്മൾ അതിന്റെ സന്ദർഭത്തിൽ വരുമ്പം പഠിക്കും. ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണവചനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇവിടെ ഇപ്പൊ ഗുണമെന്ന് പറഞ്ഞാൽ ധർമ്മം എന്നുള്ള അർത്ഥത്തെ എടുക്കും. അപ്പോ തൃതീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃതീയാന്തം. തത്കൃതേന എന്ന് പറഞ്ഞാൽ തൃതീയാന്ത കൃത അർത്ഥേന. അർത്ഥം എന്ന് പറയുന്ന അർത്ഥം കിട്ടുന്ന എങ്ങനെ? ലക്ഷണയിലൂടെ. ഗുണവചനേന അതിനോട് അന്വയിക്കുന്നു. ഗുണവചനം എന്ന് പറഞ്ഞാൽ മുമ്പ് ഗുണത്തെ പറഞ്ഞിരുന്നതും ഇപ്പോ ദ്രവ്യമായിരിക്കുന്നു. ഗുണമെന്ന് പറഞ്ഞ ഇവിടെ അർത്ഥം ധർമ്മം. ഇത്രയും ഇതിൽ നിന്ന് കിട്ടുകയാണ്. പിന്നെ തത്കൃതാർത്ഥേന, ഇവിടെ തത്കൃത അർത്ഥമായി എന്ത്? തത്കൃത അർത്ഥം, അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. തൃതീയാന്തകൃത അർത്ഥം ആയി എന്ത്? എന്തായി? ഗുണം. തൃതീയാന്ത കൃത അർത്ഥമായി. ഇത് ഉദാഹരണം പറയുമ്പോൾ വ്യക്തമാകും, പക്ഷെ ഇതിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദാഹരണം പറയാതിരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലത് എളുപ്പം മനസ്സിലാക്കാൻ പാടില്ല. എളുപ്പം മനസ്സിലാക്കിയ എളുപ്പം മറന്നു. അതുകൊണ്ട് ആദ്യം ഇതിലൂടെ മനസ്സിലാക്കുക, പിന്നെ എളുപ്പം മനസ്സിലാക്കുക. തൃതകൃതം എന്ന് പറഞ്ഞാൽ തൃതീയാന്തകൃത അർത്ഥം. തൃതീയാന്തകൃത അർത്ഥമായി എന്ത്? ഗുണം. ഗുണമെന്ന് പറയുമ്പോൾ ആ ഗുണത്തെക്കുറിച്ച് പറയുന്ന ശബ്ദം. മനസ്സിലായല്ലോ. ഇനി ഉദാഹരണം കൂടെ കൊടുത്തിരിക്കുന്ന പറയാം. ശങ്കുലയാ ഖണ്ഡോ ശങ്കുലാഖണ്ഡ ദേവദത്ത. ഇവിടുത്തെ സമസ്ത പദം എന്ന് പറയുന്നത് ശങ്കുലാഖണ്ഡനാണ്. ശങ്കുലാഖണ്ഡൻ എന്ന് പറയുന്നത് ദേവദത്തന്റെ വിശേഷണമാണ്. ശങ്കുല എന്ന് പറയുന്നത് കത്തി. കർക്കത്തി എന്ന് പറയാം. പക്ഷെ ശരിക്കും ശങ്കുല എന്ന് പറയുന്നത് പാക്ക് വെട്ടിയാണ്. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ആയുർവേദ കടകളിലൊക്കെ ഇരിക്കും ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സാധനം. അതിൻ്റെ വലിയ സാധനവും നമ്മൾ പ്രസ് ചെയ്തിരിക്കുന്ന പ്രസ്, അതിൻ്റെ ചെറുതാണ് പാക്ക് വെട്ടി. അങ്ങനെ പറയും. പക്ഷെ ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് അതിന് പാക്ക് വെട്ടി എന്നാണ്. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സാധനമാണ് ശങ്കുല. അതുകൊണ്ട് മുറിഞ്ഞവനാണ് ആര്? ദേവദത്തൻ. അത് വെച്ച് ബാക്കി വെട്ടിപ്പോ അയാളെ വിരലൂടെ അതി പോയി. അപ്പൊ ശങ്കുലാഖണ്ഡനായ ആര്? ദേവദത്തൻ. അപ്പൊ ആ ശങ്കുലാഖണ്ഡ എന്ന് പറയുന്ന ശബ്ദം മനസ്സിലാകുമ്പോൾ ഈ സൂത്രത്തിന്റെ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കും. ഇവിടെ സമാസം വരുന്നത് ശങ്കുലയാ ഖണ്ഡ രണ്ട് ശബ്ദങ്ങൾ തമ്മിലാണ്. അത് തൃതീയാന്തം ശങ്കുലയാ. അവിടെ ക്ലിയർ ആയല്ലോ. തൃതീയാന്തം എന്ന് പറയുന്നത് ശങ്കുലയാ. ആ ശബ്ദവും ഖണ്ഡശബ്ദവുമായിട്ട് സമാസം വരുമെന്നാണ് പറയുന്നത്. തൃതീയാന്തമായ ശങ്കുലയ എന്ന് പറയുന്ന ശബ്ദവും ഖണ്ഡശബ്ദവുമായിട്ട്. ആ ഖണ്ഡശബ്ദത്തെയാണ് ഇവിടെ പറഞ്ഞത് തത്കൃത അർത്ഥേന ഗുണവചനേന എന്ന് പറഞ്ഞത്. അതാണ് ഖണ്ഡശബ്ദം. ആദ്യം ഖണ്ഡശബ്ദം ഗുണവചനമാണെന്ന് മനസ്സിലാക്കുക. ഗുണവനം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇത് ഗുണത്തെ പറഞ്ഞു, ഇപ്പോൾ ദ്രവ്യത്തെ പറയുന്നു. ഇപ്പൊ ഖണ്ഡശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ദേവദത്തിൻ്റെ ഒരു ദ്രവ്യമാണ്. മുമ്പ് ഇതിന്റെ അർത്ഥം എന്തായിരുന്നു? ഖണ്ഡനക്രിയ. അപ്പൊ അവിടെ ശരിയായി. ഇനി തത്കൃതാർത്ഥമാണോ എന്ന് നോക്കുക. ഏത്? ഏതാണ് തത്കൃതാർത്ഥം എന്ന് നോക്കേണ്ടത്? ഖണ്ഡ. ഖണ്ഡ എന്ന് പറയുന്നത് തത്കൃതാർത്ഥമാണ്. തത്കൃതമെന്ന് വെച്ചാൽ തത്ശബ്ദം കൊണ്ട് തന്നെ എടുത്ത് തൃതീയാന്ത കൃത അർത്ഥമാണോ എന്ന് നോക്കുക. തൃതീയാന്തം കൊണ്ട് കൃതമായ അർത്ഥം. ഇവിടുത്തെ തൃതീയാന്തം ഏതാണ്? ശങ്കുല. അതുകൊണ്ട് കൃതമായ വസ്തുവാണ് ആര്? ദേവദത്തൻ. ഖണ്ഡം. മനസ്സിലായോ? തത്കൃതാർത്ഥം എന്ന് പറഞ്ഞാൽ തൃതീയാന്ത കൃതമായ അർത്ഥം. തൃതീയാന്തമായി എന്ത്? ശങ്കുല. അതുകൊണ്ട് കൃതമായ അർത്ഥമായി ഖണ്ഡം. ശരിയായ. അപ്പോ ഇനി രണ്ടും കൂടെ ചേർത്ത് നോക്കുക. തൃതീയാന്തം തൃതീയാന്തമായ ശങ്കുലാശബ്ദം തൃതീയാന്തകൃത അർത്ഥശബ്ദേന തൃതീയാന്തകൃതമായ അർത്ഥത്തെ കുറിച്ച് പറയുന്ന ശബ്ദവുമായി വാസമസ്യത എളുപ്പമായിട്ട് സമാസിക്കുന്നു. എന്നുവെച്ചാൽ ഖണ്ഡശബ്ദവുമായിട്ട് സമാസിക്കുന്നു. ശരിയായ തൃതീയാന്തമായ ശങ്കുലാശബ്ദം തൃതീയാന്തകൃതമായ അർത്ഥമായ ഖണ്ഡത്തിൻ്റെ ശബ്ദം, ഖണ്ഡം എന്ന് പറയുന്ന ആ വസ്തുവിൻ്റെ ശബ്ദമായി ഖണ്ഡം, അതുമായിട്ട് സമാസിക്കുന്നു. അത് വിശേഷണമായി ആരുടെ? ദേവദത്തൻ എന്ന് പറയുന്നു. ആരാണോ ശങ്കുല കൊണ്ട് മുറിഞ്ഞത് ആ വ്യക്തിക്ക് വിശേഷണമായി തന്നെ ഉള്ളു. ഇവിടെ സമാസി ചെയ്യുന്ന രണ്ട് പദങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ശങ്കുല ശബ്ദവും മറ്റൊന്ന് ഖണ്ഡശബ്ദവും. ഇപ്പൊ തൃതീയാന്ത എന്നുള്ളതുകൊണ്ട് ഏതിനെടുത്തു? ശങ്കുലാശബ്ദം. തൃതീയാന്ത കൃത അർത്ഥ ആയി എന്ത് ഖണ്ഡം എന്ന് പറയുന്ന ശബ്ദമാണ് ആ വസ്തു. തൃതീയാന്തകൃത അർത്ഥ ശബ്ദമായത് ഖണ്ഡശബ്ദം. ദേവദത്തനല്ല ഇത്, ശങ്കുലാഖണ്ഡ എന്ന് പറയുന്നതിന്റെ പറയുന്നത് ദേവദത്തിന്റെ വിശേഷണമാണ്. തൃതീയാന്തകൃത അർത്ഥം എന്ന് പറയുമ്പോൾ ദേവദത്തനാണോ ഖണ്ഡ? അതിന്റെ ശബ്ദം ഏതായി? ഖണ്ഡശബ്ദം. അതുമായിട്ടാണ് സമാസം വരേണ്ടത്. രണ്ടും കൂടെ ചേർന്നിട്ട് ശങ്കുലാഖണ്ഡ എന്ന് പറയുന്ന ആരുടെ വിശേഷണമാവും? ദേവദത്തന്റെ. ഇതാണ് ഈ സൂത്രത്തിന്റെ ഒരർത്ഥം. എന്നുവെച്ചാൽ സൂത്രത്തിന് രണ്ടർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ സൂത്രത്തിന് രണ്ട് വാക്യങ്ങളുണ്ട്. ആദ്യത്തെ വാക്യത്തിന്റെ അർത്ഥം ഇതാണ്, രണ്ടാമത്തെ വാക്യം ഇനി പറയും. ഇനി വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കുക. തൃതീയാന്തം തൃതീയാന്തം എന്ന് പറയുന്നത് എന്തായി? ശങ്കുലയാ. അത് അടുത്ത് പറയുന്നത് തൃതീയാന്ത അർത്ഥകൃത ഗുണവചനേന. ഇവിടെ തൃതീയാന്തം എന്ന് പറയുന്നത് എന്തായി? തത്ശബ്ദത്തിന്റെ അർത്ഥം. തൃതീയാന്ത അർത്ഥ കൃത ഗുണവചനം. തൃതീയാന്ത അർത്ഥ കൃത ഗുണവചനം. തൃതീയാന്ത അർത്ഥം ഏതായി? തൃതീയാന്തമായ അർത്ഥ ശങ്കുല. അതുകൊണ്ട് കൃതമായ ഗുണ എന്തായി? കണ്ട. അതിന്റെ വചനമായി കണ്ട ശബ്ദം. തൃതീയാന്ത അർത്ഥകൃത ഗുണവചനേന. തൃതീയാന്ത അർത്ഥകൃതമായ ഗുണവചനം ആണോ? തിരിച്ചും പറയാം. എന്താണ് തൃതീയാന്ത കൃതാർത്ഥം? തൃതീയാന്തമായ എന്ത്? ശങ്കുല. അതുകൊണ്ട് കൃതമായ അർത്ഥം എന്തായി? ഖണ്ഡം. രണ്ടായാലും ശരിയെന്നെ. തൃതീയാന്ത അർത്ഥ കൃത ഗുണമായിരുന്നു. തൃതീയാന്ത അർത്ഥമായി ശങ്കുല. അതുകൊണ്ട് കൃതമായ ഗുണമായി ഖണ്ഡം. രണ്ടായാലും ഒന്ന് തന്നെ. ഇപ്പൊ തൃതീയാന്ത അർത്ഥകൃത ഗുണവചനേന സഹ വാ സമസ്യത്തെ. ഇതാണ് ഒന്നാമത്തെ വാക്യം. ഇപ്പൊ ശങ്കുലയാ ഖണ്ഡ, ശങ്കുല ഖണ്ഡ. വേറൊരു ഉദാഹരണം പറയാം. അസ്ത്രേണ കാണഹ, അസ്ത്രേണ കാണഹ. അസ്ത്രം കൊണ്ട് ഒറ്റക്കണ്ണനായവൻ, അസ്ത്ര കാണഹ. അവിടെ തൃതീയാന്തം ഏതായി? അസ്ത്രശബ്ദം. തൃതീയാന്ത അർത്ഥ കൃത ഗുണവചനം എന്ന് പറയുന്നത് എന്തായി? കാണശബ്ദമായ കാരണം തൃതീയാന്തമായ അർത്ഥമായി അസ്ത്രം, തത്കൃതമായ ഗുണമായി ആ കാണം. കാണത്തു എന്ന് പറയുന്ന ഒറ്റക്കണ്ണാണ്, കേടായ കണ്ണിനെയാണ് കാണണമെന്ന് പറയുന്നത്. ഒറ്റക്കണ്ണിനെയാണ് കാണണമെന്ന് പറയുന്നത്. അവിടെ ഖണനിമീലനെ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ഭാവപ്രത്യയം വന്ന് കാണശബ്ദം വരും. നേരത്തെ വന്നതുപോലെ അതിൽ നിന്ന് മധുപർത്ഥത്തിൽ പ്രത്യയം വന്ന് ലുക്ക് വരും. അപ്പോൾ കാണത്വം ഉള്ളവൻ, കാണത്വം എന്ന് പറയുന്ന ഒരു ധർമ്മമാണ് കണ്ണിന് സംഭവിച്ചത്, കണ്ണിൻ്റെ കേട് അതുള്ളവനായി കാണാൻ. അതെങ്ങനെയാണ്? തൃതീയാന്ത അർത്ഥകൃതമാണ്, അല്ലെങ്കിൽ തൃതീയാന്തകൃതമായ ഒരു വസ്തുവാണത്. രണ്ട് രീതിയിലും പറയാം. അതാണെന്ത്? കാണത്വം. അതിൻ്റെ വചനമായി എന്ത്? കാണശബ്ദം. അപ്പം അതുമായിട്ട് സമാസം വരുന്നു. എന്താണ് അസ്ത്രേണ എന്ന് പറയുന്നത്? തൃതീയാന്തത്തിൽ അസ്ത്രേണ, ഇവിടെ കാണത്വം എന്ന് പറയുന്ന ഒരു ധർമ്മം ഒന്നാണ് അത്. മുമ്പതൊരു ക്രിയയായിരുന്നു, പിന്നെ അതെന്തായി? ഒരു വസ്തുവായി മാറി, ഒരവസ്ഥയായി മാറി. അപ്പോൾ അത് ദ്രവ്യവാചകമായി. അപ്പോൾ ഗുണ ഉപസർജനീഭൂത ദ്രവ്യവാചകമായി എന്ത്? കാണശബ്ദം. അഹിനാം മൃത, അഹിമൃത, സർപ്പം കൊണ്ട് മരിച്ചവൻ. അവിടെ ഇത് തന്നെയാണ് തൃതീയാന്തകൃത അർത്ഥമായി മൃത ശബ്ദം, തൃതീയാന്തമായി അഹിശബ്ദം സർപ്പം. അഹിമൃത എന്ന് പറയാം. ഇങ്ങനെ ധാരാളം പ്രയോഗങ്ങൾ വരും. എന്ന് വെച്ചാൽ ഒരു വസ്തു കൊണ്ടൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ആ വസ്തു കൊണ്ട് ചെയ്ത അതും ആ വസ്തുവിനെ കുറിക്കുന്ന ആ ശബ്ദം, ഈ രണ്ട് ശബ്ദങ്ങളും തമ്മിൽ സമാസം വരുന്നിടത്തെല്ലാം ഇത് ഉപയോഗിക്കാം. അതാണ് തൃതീയാന്തം. തൃതീയാന്തകൃത അർത്ഥഗുണവചനേന സഹവാസമസ്യതേ. അതെല്ലാം പുറത്തു നിന്ന് വരുന്നു. വാ എന്ന് പറയുന്ന എവിടെ നിന്ന് വന്നു? ഈ ഭാഷ. സഹ എവിടെ നിന്ന് വന്നു? തൃതീയാന്തം സുബന്ധം, അവിടെ അതെല്ലാം ചേർത്ത് വണ്ണം. തൃതീയാന്ത അർത്ഥകൃത ഗുണവചനേന സുബന്ധേന സഹ വാ സമസ്യതേ. എവിടെ നിന്ന് സമസ്യതേ? പ്രാഗ്വത് എന്ന് പറഞ്ഞാൽ വാ സമസ്യതേ. പ്രാഗ്വത് എന്ന് പറഞ്ഞാൽ സമർത്ഥേന സുപാസ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് സ തത്പുരുഷ. അതാണ് തത്പുരുഷൻ. അതൊന്നും മനസ്സിലാക്കണം. ഇവിടെ തൃതീയാന്തവുമായിട്ട് സൂത്രങ്ങളൊന്നും അധികമില്ല. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങളല്ലാതെ എവിടെയെങ്കിലും തൃതീയാസമാസം കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം തൃതീയ എന്ന് യോഗവിഭാഗം ചെയ്ത് സാധിച്ചോളണമെന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. ദ്വിതീയ എന്ന് പറയുന്നിടത്തും അങ്ങനെ തന്നെ. ദ്വിതീയയ്ക്ക് അധികം സൂത്രങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളാകെ രണ്ടോ മൂന്ന് സൂത്രമോ പഠിച്ചു. പിന്നെ ഒന്ന് രണ്ട് സൂത്രം കൂടെ ഉള്ളൂ. സ്വയം തേന സ്വാമി രണ്ട് സൂത്രം കൂടെ ഉള്ളൂ പഠിക്കാത്ത. അല്ലാതെ എവിടെയെങ്കിലും ദ്വിതീയാസമാസം കണ്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ദ്വിതീയാസിതാതീത പതിതഗതാത്യസ്തപ്രാപ്താപന്നഹി എന്ന് പറയുന്ന സൂത്രത്തിൽ നിന്നും ദ്വിതീയ എന്ന് യോഗവിഭാഗം ചെയ്തിട്ട് ആ ദ്വിതീയാസമാസമായിട്ട് എടുത്തോണം. അതുകൊണ്ട് സമാസം ചെയ്തു. അതായത് അങ്ങനെ പറയാൻ കാരണം പിന്നീട് ഭാഷയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ അവിടെയെങ്കിലും സമാസം ചെയ്യാൻ സൂത്രമില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? യോഗവിഭാഗം. യോഗവിഭാഗസ്യ ഇഷ്ടസിദ്ധ്യർത്ഥത്വം. അതുപോലെ ഇവിടെയും ചെയ്തോണം. സ്വാമി ഒരു സംശയം, ആപന്ന എന്നുള്ള ആപത്തിൽ പെട്ടവനുള്ള അർത്ഥമുണ്ടോ? ആപന്ന എന്നുള്ള ആപത്തിൽ പെട്ടവന്റെ അർത്ഥമുണ്ടോ? പ്രാപിച്ചവൻ എന്ന് പറയുന്നത് ഫലത്തിൽ അങ്ങനെ ഒരു അർത്ഥം വരും, അതിൽ പെട്ടവനെന്നുള്ള അർത്ഥം വരും. അപ്പൊ ആപത്തുള്ള വാക്കില്ലാതെ തന്നെ അർത്ഥം വരും. ആപത്ത് വേറെ ശബ്ദമുണ്ട്, അതിൽ ആപന്നുള്ള വരും. അല്ലല്ല, അതിൽ നിന്നല്ല, അത് ആപത്ത് വേറെ, ആപത് ആപദ അതൊക്കെ ശബ്ദങ്ങൾ വേറെ. ഇത് നിഷ്ഠാപ്രത്യാന്തമല്ലേ, മറ്റ് കിബന്ധമാണ്. അതിലും ശബ്ദമുണ്ടോ? അതിൽ നിന്ന് വരാൻ പറ്റില്ലല്ലോ, അത് വേറെ വേറെ ശബ്ദങ്ങളല്ലേ, കൃതന്ത രൂപങ്ങൾ വേറെ വേറെ വന്നേ. പദ ധാതുവിൽ നിന്ന് നിഷ്ഠ വരുമ്പോൾ പന്നഹ എന്ന് വരും. മറ്റതങ്ങനെയല്ല, അംഗപൂർവത്തിലുള്ള പദ ധാതുവിൽ നിന്ന് കിപ്പ് വന്നു കഴിഞ്ഞാൽ ആപത് എന്ന് വരും. അന്ന് ടാപ്പ് വന്നു കഴിഞ്ഞാൽ ആപദ എന്ന് വരും. വേറെ വേറെ ശബ്ദങ്ങളോ? ആപം ചെയ്വ ഹലന്താനാം യഥാവാച ദിശ നിശ കേട്ടിട്ടുണ്ടോ? എവിടെ ബാക്കി പറഞ്ഞ് കേട്ടിട്ടുള്ളവർ? ഞാൻ അവസാനം പറഞ്ഞു, തുടക്കം പറഞ്ഞ്. ആ തുടക്കം ഞാൻ പറഞ്ഞ പാട്ടിന്റെ തുടക്കം പോലെ ഒന്ന് പാടി. ആപം ചെയ്വ ഹലന്താനാം യഥാവാച ദിശ നിശ. ആ വഷ്ടിഭാഗുരി ലോപം അവാപ്യോരുപസർഗയോ ആപം ചെയ്വ ഹലന്താനാം യഥാവാച ദിശ നിശ. ആപദ പ്രതിപദ വാച വേറെ ശബ്ദങ്ങളാണ് അതൊക്കെ. ശ്ലോകത്തില് ദരിദ്രം ദീനം ആപന്നം രക്ഷമാം നീലലോഹിത എന്നൊരു ശ്ലോകമുണ്ട്. ദരിദ്രം ദീനം ആപന്നം, അവിടെ എന്താണ് ദീനം ആപന്നം? സമാസം വന്നില്ല. ദീനതയെ പ്രാപിച്ചു, ഇതെന്താണ്? നിത്യസമാസം അനിത്യസമാസം? അനിത്യസമാസം. അത് തന്നെ ദീനാപന്നനെന്നും പ്രയോഗിക്കാം. പക്ഷെ കവി എന്ത് ചെയ്തു? അവിടെ ഛന്ദസ് യോജിപ്പിക്കാൻ വേണ്ടി ദീനം ആപന്ന എന്ന് പറഞ്ഞു. ദീനാപന്നനെന്നും പ്രയോഗിക്കാം, ദൈന്യത്തെ പ്രാപിച്ചവൻ എന്നർത്ഥം. അത് നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കിക്കോണം. ഇവിടെ പറഞ്ഞത് ഇതിലല്ലാതെ ഏതെങ്കിലും ശബ്ദങ്ങളുണ്ടെങ്കിൽ അത് ദ്വിതീയാന്ന് യോഗ വിഭാഗം ചെയ്ത് സമാസം. പിന്നെ ദ്വിതീയാസമാസത്തിന് വേറൊരു സാധനമുണ്ട്, ഏതാണ് പറഞ്ഞത്? ഇത് കൂടാതെ തന്നെ എവിടെയെങ്കിലും ദ്വിതീയാസമാസം കണ്ടുകഴിഞ്ഞാൽ അതിന് വേറൊന്ന് പറഞ്ഞായിരുന്നു. എന്താണ് ഗമ്യാദീന ഉപസംഖ്യാണ്? ഗമ്യാദി ആകൃതികൾ ഏതുകൊണ്ട് അവിടെ ചേർക്കാം, അങ്ങനെയും ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഭാഷ മാറുന്നതിനനുസരിച്ച് വ്യാകരണം പോരാതെ വന്നപ്പോൾ ഓരോരോ വിദ്യകൾ കണ്ടുപിടിച്ചതാണ്. പാണിനിയുടെ കാലത്തിലേക്ക് മതിയായിരുന്നത്, ഭാവിയിലേക്ക് പോരാതെ വന്നു. ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ, പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, നല്ല കാര്യമായി. അത് നോക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ, പറഞ്ഞു തീരുന്നത് വരെ പുസ്തകത്തിൽ നോക്കരുതെന്നല്ലേ പറഞ്ഞു. എന്റെ കുറ്റമല്ല, ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ കണ്ണു പോകുന്നു. അപ്പോൾ ഒന്നാമത്തെ വാക്യം ഇതാണ്, എന്താണ് തൃതീയാന്തം? തൃതീയാന്താർത്ഥകൃത ഗുണവചനേന സഹ വാ സമസ്യതി സ തത്പുരുഷ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ പുസ്തകത്തിൽ നോക്കണം. എന്തിനെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധം വന്നിട്ടുണ്ടോ വിട്ടുപോയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. ആദ്യമേ പറയുമ്പോൾ തന്നെ അത് തന്നെ എന്തെങ്കിലും അബദ്ധം പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരുന്നാൽ പറയുന്ന കിട്ടത്തില്ല, മനസ്സിലാകത്തില്ല. അബദ്ധം പറ്റാം, പക്ഷെ അത് പിന്നെ നോക്കണം. രണ്ടാമത്തെ വാക്യം എന്താണ്? തൃതീയാന്തം അർത്ഥേന സഹ വാ സമസ്യതേ സതത്പുരുഷ. രണ്ടാമത്തെ വാക്യമാണ്, ഒരുമിച്ച് ചേർത്ത് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. തൃതീയാന്തം അർത്ഥേന സമസ്യതേ വാ സമസ്യതേ സതത്പുരുഷ. അതിനുദാഹരണമാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്ന എന്ത്? ധാന്യേന അർത്ഥ ധാന്യാർത്ഥ. ഇവിടെയാണ് ഈ ഭാഷയുടെ കസർത്തുകൾ എങ്ങനെ അർത്ഥം വരും. ഇപ്പൊ ധാന്യേന അർത്ഥ, ഇവിടെ ധാന്യേന എന്ന് പറയുന്നതിന് ഹേതു തൃതിയാണെങ്കിൽ സൂത്രം ഏതാണ്? ഹേതു. അർത്ഥം എന്ന് പറയുന്നത് ധാന്യ ഹേതുഹ ഹേതുക അർത്ഥം എന്ന് വെച്ചാൽ ധനം, രൂഢാർത്ഥമാണ് ധാന്യ ഹേതുക ഹേതുക ധനം. ധാന്യം ഹേതുവായിട്ട് ധാന്യം കൊണ്ടുണ്ടായി വന്ന ധനം. ഒരാൾക്കൊരു വളരെയധികം ധനമുണ്ട്, ആ ധനമൊക്കെ അയാൾക്കുണ്ടായ എങ്ങനെ? ധാന്യം കൊണ്ടാണ്. ഇപ്പൊ ധാന്യാർത്ഥ എന്ന് വരും, അങ്ങനെ ഒരർത്ഥം പറയാം. ഇനി കർണത്തിൽ പ്രത്യമാണ് അർത്ഥ്യത്തെ. അർത്ഥ്യത്തെ അർത്ഥ വ്യുത്പത്തി അർത്ഥം കൊടുക്കുകയാണ്. അർത്ഥിക്കപ്പെടുന്നതെന്തോ അതർത്ഥം എന്നർത്ഥം. അത് കർമ്മത്തിൽ പ്രത്യം, കർമ്മത്തിൽ പ്രത്യം. അർത്ഥ്യത്തെ ഇതി അർത്ഥം, എന്താണോ അർത്ഥിക്കപ്പെടുന്ന ഒരാൾ ആഗ്രഹിക്കുന്നതാണ് അർത്ഥം. ഏതുമാകാം, എന്തിന്റെയും വിശേഷണമാകാം. ഇവിടുത്തെ ധാന്യേന എന്ന് പറയുന്നത് കർണതൃതി എടുക്കാം, അതിനൊക്കെ ദോഷങ്ങൾ പറയും. അങ്ങനെ വരുമ്പോൾ ഇനി അടുത്തൊരു സൂത്രം വരും, അതുമായിട്ട് വിരോധം വരും. കർത്തൃകർണേ കൃതാഭ്യഹം, അങ്ങനെ അർത്ഥം എടുക്കാം. എങ്ങനെ? ധാന്യേന എന്ന് പറയുന്നത് കർണതൃതി, ധാന്യത്തിലൂടെ അർത്ഥിക്കുന്നത് എന്തോ അത്. അങ്ങനെ അങ്ങനെ അർത്ഥം കൊടുക്കാം. അപ്പൊ അത് വേറെ ആയി സാധനം എന്തുവാകാം. ഇനി ധാന്യന എന്ന് പറയുന്നത് പ്രകൃത്യാദിഭ്യ ഉപസംഖ്യാനം തൃതി എടുക്കാം. അത് കഴിഞ്ഞാൽ ധാന്യ അഭിന്ന അർത്ഥമാകും. പ്രകൃത്യാ ചാരു എന്ന് പറഞ്ഞാൽ അവന്റെ പ്രകൃതി തന്നെ ചാരുവാണ്. ഇപ്പൊ ധാന്യേന അർത്ഥ ധാന്യാർത്ഥം എന്ന് പറഞ്ഞാൽ എന്തായി? ധാന്യം തന്നെ അവനർത്ഥമായി മാറി എന്നാണ്. പ്രായണ യാജ്ഞിക വേറും യാജ്ഞികൻ തന്നെ എന്ന് വെച്ചാൽ ഒട്ടുമിക്കവരും വേറെ പണിയൊന്നുമില്ല, അത് യാജ്ഞികനാണ്. സമയന ഏതി എന്ന് പറഞ്ഞാൽ സമമായിട്ട് തന്നെ പോകുന്നു, വലിയ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ ഇങ്ങനെ ഹേതു കർണതൃതിയെടുക്കാം, ഹേതു തൃതിയെടുക്കാം, പ്രകൃത്യാദിയിൽപ്പെടുത്താം തൃതീയ. ഇങ്ങനെയൊക്കെ വരുന്നതനുസരിച്ച് ശബ്ദങ്ങളുടെ അർത്ഥം മാറും. ഇതാണ് വ്യാഖ്യാതാക്കൾ തമ്മിലടിക്കുന്നു, ഞാൻ പറഞ്ഞാണ് ശരി, മറ്റൊരാൾ പറഞ്ഞാണ് ശരി എന്ന് പറഞ്ഞു. വ്യാഖ്യാനങ്ങളിലെല്ലാം വരുന്നത് ഇതാണ്. ഇത് ഒന്ന് തെറ്റെന്ന് പറഞ്ഞാൽ അത് ശരിയെന്ന് പറയാനുള്ള വ്യക്തികളും കാണും, ഒന്ന് ശരിയെന്ന് പറഞ്ഞാൽ തെറ്റെന്ന് പറയാനുള്ള വ്യക്തികളും കാണും. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കാൻ ഒരുപാട് വഴികളുണ്ട് വ്യാകരണത്തിൽ. പല രീതിയിലും ഒരേ ശബ്ദത്തെ തന്നെ വ്യാഖ്യാനിച്ചിട്ട് പണ്ഡിതന്മാർ അടികൂടുന്നത് ഇതാണ് കാരണം. എന്നിട്ടാണ് ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. അപ്പൊ ധാന്യേന അർത്ഥവും ധാന്യാർത്ഥം. ഇത് രണ്ടാമത്തെ വാക്യം എന്താണ്? തൃതീയ തൃതീയ അന്തം അർത്ഥേന സഹവാസമസ്യതേ. ഇത്രയൊക്കെ അർത്ഥം പാണിനി ഉദ്ദേശിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഉദ്ദേശിക്കണമെന്നില്ല, ഇതൊക്കെ വ്യാഖ്യാതാക്കളുടെ അഭ്യാസങ്ങളാണ്. തൃതീയക്ക് തൃതീയാന്തം എന്നർത്ഥം കൊടുത്ത് പിന്നെ അതിനെ തത് ശബ്ദം കൊണ്ട് അതിനെ പരാമർശിച്ചപ്പോൾ തൃതീയാന്തം തൃതീയാന്ത അർത്ഥകൃത ഗുണവചനേന സഹവാ സമസ്യത ഒരർത്ഥം തൃതീയാന്തം അർത്ഥേന സമസ്യത. പിന്നെ ഈ ഗുണവചനം എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞല്ലോ ഗുണ ഉപസർജനീഭൂത ദ്രവ്യമായിരിക്കണം, ആ കേവലം ഗുണവചനം എന്നെടുക്കാൻ പാടില്ല. ഘൃതേന പാടവം, പാടവം പടുത്വം സാമർഥ്യം എന്നുള്ള അർത്ഥത്തിലാണ് ഘൃതം കൊണ്ടുള്ള പാടവം. ആ പടുത്വം സാമർഥ്യം എന്ന് പറയുന്നത് എവിടെയെങ്കിലും കാണുന്നു, എവിടെയെന്ന് വെച്ചാൽ പാകത്തിൽ വരാം ഘൃതം കൊണ്ടുള്ള പാടവം അല്ലേ. അന്നം പാകം ചെയ്തു കഴിഞ്ഞാൽ അത് ഘൃതം കൊണ്ടാണെങ്കിൽ അതിനൊരു പടുത്വമില്ലേ. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് ഹൃദയന പാഠവും എന്ന് പറയുന്നിടത്ത് തൃതീയ തത്കൃതാർത്ഥേന ഗുണവചനേന എന്ന് പറയുന്ന സൂത്രപ്രകാര സമാസം വരത്തില്ല. എന്തുകൊണ്ട്? അത് ഗുണവചനമാണ്, ശരിക്കും ഗുണവാചകമാണ് പാഠവും. കേവല ഗുണം അത് ഗുണ ഉപസർജനീഭൂത ദ്രവ്യ വാചകമല്ല. പിന്നെ ഇവിടെ പറയുന്നു തത്കൃതേതിക്കും തത്കൃതാർത്ഥേന ഗുണവചനേന എന്ന് പറഞ്ഞല്ലോ, തൃതീയാന്തകൃതമായ അർത്ഥം ശങ്കുല കൊണ്ട് വെട്ടിയ സാധനം എന്നെന്തിനു പറഞ്ഞു? പറയുന്നു അഷ്ണ കാണഹ, കാണത്വം എന്ന് പറയുന്ന ഇവിടെ ഗുണ ഉപസർജനീഭൂത ദ്രവ്യവാചകമാണ്, അവിടെ കുഴപ്പമില്ല. പക്ഷെ അത് അക്ഷി കൊണ്ടല്ല സംഭവിച്ചത്, പിന്നെ എങ്ങനെ സംഭവിച്ചു? കാണത്വം രോഗം കൊണ്ട് സംഭവിച്ചു. കിരണ ഗാണഹ കാണഹ കിരി കാണഹ തിമിരേണ കാണഹ, തിമിരം കൊണ്ട് ഒരു ഒറ്റ കണ്ണു വരത്തില്ല. കിരി എന്ന് പറയുന്ന കണ്ണിന്റെ ഒരു അസുഖമാണ്, അതുകൊണ്ട് വരുന്നത് കിരി കാണനെന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല, അക്ഷണ കാണഹ അക്ഷി കൊണ്ടല്ല കാണത്വം വന്നത്, അക്ഷയിൽ എന്തോന്നു കണത്തും വന്നു, ഒരു കണ്ണിന് കേടുവന്നു, അതിന്റെ ഹേതു വേറെയാണ്. അപ്പോ ഇവിടെ തൃതീയാന്തം ഏതാണ്? അക്ഷണ കാണാന്ന് പറയുന്നത് തൃതീയാന്ത അർത്ഥകൃത ഗുണവചനമല്ല, കണ്ണുകൊണ്ട് കാണത്തുമല്ല വന്നത്, രോഗം കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ സമാസം വരത്തില്ല. പിന്നെ ഗുണ ഉപസർജനീഭൂത ദ്രവ്യം എന്ന് പറഞ്ഞു, അല്ലാത്ത ദ്രവ്യമാണെങ്കിലും വരത്തില്ല. മുമ്പ് ഗുണമായിരിക്കണം, പിന്നീട് ദ്രവ്യമാകണം, അല്ലാതെ നേരിട്ട് ദ്രവ്യമാണെങ്കിലും വരത്തില്ല. ഗോഭി വപാവാൻ, വപ എന്ന് പറയുന്നത് ദേവദത്തനെ കുറിച്ച് പറയുന്നത് ഗോഭി വപാവാൻ, പശുവിന്റെ പാലും തൈരും മോരും നെയ്യും ഒക്കെ കഴിച്ച് തടിച്ചിരിക്കുന്നു എന്നാ പറയുന്നു. വപാവാൻ ഇതെല്ലാം കഴിച്ച് തടിച്ചവനാണ് ആര്? ദേവദത്തൻ. ഗോപഹി തൃതീയാന്തമാണ്, അതുകൊണ്ട് തന്നെയാണ് ഗോവിനെ കൊണ്ട് തന്നെയാണ് എന്ത് വന്നത് ഇവിടെ? ഇവനീ തടിയൊക്കെ വന്നത് പൊണ്ണത്തടി. പക്ഷേ അത് മുമ്പ് ഗുണമായി പിന്നെ ദ്രവ്യമായല്ല, അത് ഗുണവചനമല്ല. വപാവാൻ എന്ന് പറയുന്നിടത്ത് ഒരു ഗുണവചന ശബ്ദമില്ല. കാണ എന്ന് പറയുന്നിടത്ത് കാണത്വം എന്ന് പറയുന്ന ഗുണത്തിലൂടെ കാണണം എന്ന് പറയുന്ന ഒറ്റ കണ്ണിലേക്ക് പോയതാണ്. കണ്ട എന്ന് പറയുന്നത് ഖണ്ഡനം എന്ന് പറയുന്ന ക്രിയയിലൂടെ ഖണ്ഡം എന്ന് പറയുന്ന ദ്രവ്യത്തിലേക്ക് പോയതാണ്. വപാവാൻ എന്ന് പറയുന്നിടത്ത് അങ്ങനെ ഒരു ഗുണശബ്ദത്തിലൂടെ കൊഴുപ്പിൽ വന്നതല്ല. ഇവിടെ പറയുന്ന എന്താണ്? പശുവിനെ കൊണ്ട് ഇവൻ തടിയനായിരിക്കുന്നു, ഞാൻ തടിയനാണ്. അതവിടെ ക്രിയാവാചക ശബ്ദമില്ലെന്ന് പറയാൻ ഒരു ധാതുവിൽ നിന്ന് ക്രിയാർത്ഥത്തിൽ ഒരു പ്രത്യയം വന്ന് ക് ക്രിയാരൂപം വന്ന് അതിൽ നിന്ന് മതിപ്പ് വന്ന് അതിൽ ലുക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് വരത്തുള്ളൂ? ഗുണ ഉപസർജനീഭൂത ദ്രവ്യവാചകമാകും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ തന്നെ നേരിട്ട് തന്നെ പറഞ്ഞിരിക്കുന്ന എന്താണ്? വപ്പാ വാൻ. മധുപിന് ലുക്ക് വന്നിട്ടുണ്ടോ? പപ്പ എന്ന് പറയുന്ന ദ്രവ്യശബ്ദമാണ്, അതിൽ നിന്ന് മതിപ്പ് വന്ന് വീണ്ടും അത് ദ്രവ്യം തന്നെ. അപ്പോൾ ക്രിയ പോയി, ദ്രവ്യം ആ ഇല്ല. അപ്പൊ അവിടെ സമാസം വരത്തില്ല. അപ്പൊ ഗോപിഹി പപ്പാവാൻ എന്ന് പറയുന്നിടത്ത് ഗുണ വചനമല്ലാത്തതുകൊണ്ട് സമാസം വന്നില്ല. ഹൃദയ എന്ന പാഠവും എന്ന് പറയുന്നിടത്തും കേവല ഗുണവാചകമാണ്, ദ്രവ്യ ഗുണ ഉപസർജനീഭൂത ദ്രവ്യവാചകമല്ല, അതുകൊണ്ട് അവിടെ വന്നില്ല. അതേസമയം ശങ്കുലയാഖണ്ഡ എന്ന് പറയുന്നിടത്ത് ഗുണ ഉപസർജനീഭൂത ദ്രവ്യവാചകമാണ്, അവിടെ സമാസം. അക്ഷണാഖാണ എന്ന് പറയുന്നിടത്ത് തൃതീയാന്തകൃതമായ അർത്ഥവാചകമല്ല ഇത്, അല്ലെങ്കിൽ തൃതീയാന്ത അർത്ഥകൃതമായ ഗുണവചനമല്ല. അക്ഷി കൊണ്ടല്ല കാണത്തും വന്നത്, രോഗം കൊണ്ടാണ്. അതുകൊണ്ടിവിടെ സമാസം വരുന്നില്ല, അനിത്യസമാസമാണ്. അതുകൊണ്ട് ശങ്കുലയാ ഖണ്ഡ ശങ്കുലാഖണ്ഡ അങ്ങനെ പ്രയോഗിക്കാം. ധാന്യേന അർത്ഥ ധാന്യാർത്ഥ രണ്ടും പ്രയോഗിക്കാം. ഇനി ഇതിന്റെ പ്രക്രിയ എങ്ങനെയാണ്? ശങ്കുല ട ശങ്കുല ട ഖണ്ഡ സു പുതിയ ശങ്കുല ട അലൗകിക വിഗ്രഹേ ശങ്കുല ട ഖണ്ഡ സു വിതിത്തിതേ തൃതീയ കൃതാർത്ഥേന ഗുണവചനേന ഇത്തി അനേന സമാസ സംജ്ഞായാം ജാതേ കൃതദ്ധാത സമാസസ്ഥ ഇതി പ്രാതിവ്യ സംജ്ഞായാം സുബോധാതു പ്രാതിപത്യനേന ലുക്കി അനുസുപ് ലോകേ സതി ശങ്കുല ഖണ്ഡ ഇതി ജാതേ പ്രമാനിർദ്ദിഷ്ടം സമാസ ഉപസർജനം ഇത്യനേന ശങ്കുലാശബ്ദസ്യ ഉപസർജന സംജ്ഞായാം ഉപസർജനം പൂർവം ഇത്യനേന പൂർവനിപാതേജ സതി ശങ്കുലാഖണ്ഡ ഇത്യത്ര ഏകദേശകൃതം അനന്യവിത്യനേന പ്രാതിപതി സംജ്ഞായാം ന്യാപ്രാതിപതിയാ പ്രത്യേക പരസ്യ ഇത്യനേന സ്വാതിപ്രത്യാനാം പരത്വേന സിദ്ധേ ശങ്കുലാഖണ്ഡസു ഇത്യത്ര ജനദാസീത്യനേന പാരസ്യസഞ്ജായ ലോപേച്ച സസജുഷുരു ഇത്യനേന ഋത്വേ ഹരവസാനയോർവിസനീത്യനേന വിസർഗേച്ച ശങ്കുലാഖണ്ഡ ഇതി സിദ്ധ്യതി. ഇത് പറയുന്നതിന് എന്താ പ്രയാസം? ഇങ്ങനെ എല്ലാത്തിൻ്റെയും പ്രക്രിയ പറയാൻ ശീലിക്കണം. അത്രയും ഇരിക്കട്ടെ.